ഇല്ല സുസ്താദേ, എനിക്കൊന്നും ചോദിക്കാനില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ പരന്ന് കിടക്കാൻ ഉദ്ദേശിക്കണില്ല. ഞാൻ വിലയിരുത്തൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. പരന്ന് കളിക്കുകയാണെങ്കിൽ ഇപ്പോൾ സമീറിൻ്റെ പണി ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് എന്ന പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും. ഈ നസിഹ ഗ്രൂപ്പ് മുത്തഫജ്ജിറായിട്ടുണ്ടാവും. സമീറിൻ്റെ പണി ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ എത്രങ്ങാണും നൂറുകണക്കിന് ക്ലിപ്പുകളും ടെസ്റ്റുകളും വോയിസ് മെസ്സേജുകളും ഉണ്ട്. അതപ്പോൾ എൻ്റെ പണി. അത് ശരി, നമ്മളെ പരിപാടി അതല്ല. ഇല്ല സുസ്താദെ, സമീറിൻ്റെ പണി എടുക്കാനല്ല. അപ്പോൾ യാസർ മൗലവിൻ്റെ പണി എടുക്കാനും എന്നെക്കൊണ്ട് കഴിയൂല, അതിനാവൂല. എനിക്കിപ്പോൾ ഈ പോയിൻ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കണം, അത്ര മാത്രം. അതാണല്ലോ ഞാൻ നിങ്ങളോടും പറഞ്ഞത്, ആ അയാൾ പോയിൻ്റിൽ നിന്നുകൊണ്ടാണോ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ചോദിച്ചതിൻ്റെ മറുപടിയാണ് മൂപ്പർ പറഞ്ഞിട്ടുള്ളത്. മൂപ്പർ തന്നെ ഉദ്ധരിച്ച പ്രമാണം, മൂപ്പർ തന്നെ ഉദ്ധരിച്ച പിന്നെ സനദ് അല്ലെങ്കിൽ അവലംബം മൂപ്പർക്ക് തന്നെ പാരയായി എന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞത്. മൂപ്പരെ തന്നെ അത് കുയിലിട്ട് മൂടി. അപ്പം ഞാൻ പറഞ്ഞു, അതിലെങ്കിലും ഒന്ന് പ്രതികരിക്കും. അതിലെങ്കിലും ഈ വിഷയം സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇബ്നു അബ്ദുൽ അബ്ബർ തങ്ങൾ ഉദ്ധരിച്ച ഇബാറത്തിൽ പോലും അഷ്അരി മദ്ഹബിനെ തൊട്ടിട്ട് പോലുമില്ല. കാരണം സലഫിൻ്റെ മദ്ഹബിൻ്റെ ഓപ്പോസിറ്റിൽ, മദ്ഹബു സലഫിൻ്റെ വിപരീതത്തിൽ അഷ്അരിയത്തിനെ നിർത്താനാണല്ലോ ഇപ്പോൾ ഈ വഹാബികൾ ഈ ഇബാറത്ത് ഉദ്ധരിച്ചത്. ഗതികേടിൻ്റെ അങ്ങേയറ്റം. എന്നാൽ ആ ഇബാറത്തിൽ പോലും അഷ്അരിയത്തിൻ്റെ ഒരു പേര് പോലുമില്ല, ഒരു സൂചന പോലുമില്ല. മുത്തക്കല്ലിമീങ്ങൾ എന്നൊരു പദം എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയണേ, കൽ മുത്തക്കല്ലിമീന എന്നെങ്കിലും ഒരു പദം അതിലുണ്ടെങ്കിൽ നമുക്ക് വിശാലമായ അർത്ഥത്തിൽ അഷ്അരികളെയും കൂടി ഏൽപ്പെടുത്തേനി. മനഃപൂർവ്വം പറയാതിരുന്നതാ, 99% മുസ്ലിം ഉമ്മത്ത് അഷ്അരിയ. അവരൊക്കെ നിങ്ങളാണ്ട് മുബത്തദീങ്ങളാക്കിയിട്ട് പിന്നെ എന്താ അവിടെ ഉള്ളത്? ഈ വഹാബികളെ മാതിരി തലക്ക് വെളിവില്ലാതെ നടക്കുന്ന ആളുകളാണോ മുൻകാലത്തുള്ള മഹാപണ്ഡിതന്മാർ? അതൊക്കെയാണ് ഞാനിവിടെ ഉന്നയിച്ച് സെൻട്രൽ കോറിൽ പിന്നെ തീമിൽ നിന്നിട്ടാണ് എൻ്റെ സംസാരം മുഴുവൻ നടന്നിട്ടുള്ളത്. പക്ഷേ ഒന്ന് തൊടാൻ ധൈര്യമില്ലാതെ ആകെ പേടിച്ച് വരണ്ട് ഓടുന്ന ഒരവസ്ഥയിൽ വരത്തില്ലേ. എനിക്കിനി ചോദ്യവും സംസാരവും ഒന്നുമില്ല. ഞാൻ പറയാനുള്ളത് മുഴുവൻ 8 മിനിറ്റിൻ്റെ ക്ലിപ്പ് പറഞ്ഞു നേരത്തെ. ആ 8 മിനിറ്റോടുകൂടി ഇത് കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ഈ വഹാബി പ്രസ്ഥാനത്തിൻ്റെ കഥ കഴിഞ്ഞു. അവർ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന ഏറ്റവും വലിയ ആളുടെ കഥ കഴിഞ്ഞു. പിന്നെ അയാൾ ശേഷം വിട്ട ക്ലിപ്പ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വല്ലാഹി ഞാൻ കേട്ടിട്ടില്ല. അതിൻ്റെ ശേഷം അദ്ദേഹം വിട്ടിട്ടുള്ള ക്ലിപ്പുകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാനത് കേൾക്കൂല്ല. കാരണം ഇത് എനിക്ക് പരത്താതെ മുന്നോട്ട് കൊണ്ടുപോകണം. ബഹസ് ഇന്തിഷാറാക്കാൻ പാടില്ല. നമ്മുടെ ഇമാമികളെ കിതാബിലൊക്കെ ഉണ്ടല്ലോ, ഖശിയത്ത ഇന്തിഷാരിൽ ബഹസി. ബഹസ് ഇന്തിഷാറാക്കരുത്, പോയിന്റിൽ നിന്ന് സംസാരിക്കണം. അതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളുടെ ആ നിലപാടാണ് വഹാബിസത്തെ എന്നും പേടിപ്പിക്കുന്നത്. അല്ല, ഞങ്ങൾ എന്ന് പറയണമെങ്കിൽ കൽ ഉസ്ഫൂർ അല്ല. ഇബ്നു തൈമിയനെ പറ്റി ഇമാമിങ്ങൾ പറഞ്ഞല്ലോ, കൽ ഉസ്ഫൂരി ഇർക്കുലു മിൻ മക്കാൻ ഇലാ മക്കാൻ. ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി മൂന്നാ ചാടി ചാടി ചാടി ചാടി പോവാം. ഇത് ഈ ഇബ്നു തൈമിയയെ പറ്റി നേരത്തെ ഇമാമിങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാ. തുബഖാത്തെടുത്ത് നോക്കി, ഇത് കാണാലോ. അപ്പം അതുകൊണ്ട് ബഹസ് ഇന്തിഷാറാക്കാതെ ഒരു പോയിന്റിൽ മാത്രം നിന്നുകൊണ്ട് സംസാരിക്കാൻ തയ്യാറുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ വരട്ടെ. അത്രയും എനിക്ക് പറയാനുള്ളൂ. കണ്ട ക്ലിപ്പുകളൊക്കെ അവിടെ വാരിയിട്ട് അതെല്ലാം കേട്ട് അങ്ങോട്ട് പാടി ഇങ്ങോട്ട് പാടി, എന്നിട്ട് എന്താ കൊണ്ട് കാര്യം? ഒരിക്കലോ ചെയ്യില്ല. പക്ഷേ ഈ ക്ലിപ്പുകൾ കേട്ട ചില ആളുകൾ എനിക്ക് ചില മെസ്സേജുകൾ തന്നിട്ടുണ്ട്. ഗ്രൂപ്പിൻ്റെ ഉത്തരവാദപ്പെട്ട അഡ്മിൻസ് അടക്കം ആളുകളെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശേഷമുള്ള ക്ലിപ്പുകളിലൊക്കെ ഉള്ളത് എന്താണെന്നും എന്തുകൊണ്ട് അദ്ദേഹം അത്രമാത്രം അതപ്പതിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി എന്നുള്ളതൊക്കെ അത് കേട്ട ആളുകൾ എനിക്ക് പ്രൈവറ്റിൽ മെസ്സേജ് തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പോൾ ഉദ്ധരിക്കണില്ല. അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗതികേട് എന്ന് മാത്രം കേൾക്കുന്ന മാത്രയിൽ എന്ത് ചെയ്യും? സാധാരണക്കാർക്ക് തിരിയും. പിന്നെ അതിനെ ഞാൻ വിശദീകരിച്ച് അധിക പ്രസംഗം നടത്തുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ടെസ്റ്റുകളൊക്കെ നമുക്കിപ്പോൾ എന്താ പറയുക, ചവച്ചതിൽ ചവക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്.